ഏകസൈവാസ്തി സത്താ ചെയ്യത് അന്യസ്യ അസൗക്വ വിദ്യത സത്യസ്ഥി ആത്മാശ്രയോ യദ്യപ്യ അസതി സ്യാത് അസംഭവ. ഏകസ്യ ഏവ സത്ത അസ്ഥി ചെയ്യത് ഒന്നിനു മാത്രം സത്ത ഉണ്ട് എന്നാണെങ്കിൽ അന്യസ്യാസു കൊവിദ്യത മറ്റൊന്നിന് അസൗ സത്ത കൊവിദ്യത എവിടെയിരിക്കുന്നു? സതി സത്ത അസ്ഥി ചെയ്ത് സത്തിൽ സത്തയുണ്ടെന്ന് പറയുന്നതായാൽ പറഞ്ഞാൽ ആത്മാശ്രയ ദോഷ ഭവതി, ആത്മാശ്രയം എന്ന് പറയുന്ന ദോഷം വരും. അസതി അസത്തിൽ യദി അസതി സത്ത അസ്ഥി ചെയ്ത് അസത്തിൽ സത്ത ഉണ്ട് എന്നാണെങ്കിൽ അസംഭവ ദോഷ അസംഭവം എന്ന് പറയുന്ന ദോഷം വരും. ഇവിടെ ഏകസൈവ സത്ത, ഏകസ്യ എന്ന് പറയുന്നുണ്ട് ബ്രഹ്മത്തെ, ബ്രഹ്മത്തിന് മാത്രമേ സത്തയുള്ളൂ. പിന്നെ അന്യസ്യ പ്രപഞ്ചത്തിന് അസോ എന്ന് പറഞ്ഞ ഈ സത്ത കോവിദ്യത എവിടെയിരിക്കുന്നു? ബ്രഹ്മത്തിന് മാത്രമേ സത്ത ഉള്ളൂവെങ്കിൽ പിന്നെ പ്രപഞ്ചത്തിലെങ്ങനെ സത്തയിരിക്കും? പ്രപഞ്ചത്തിലെവിടെയാണ് സത്തയിരിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. സത്തയിൽ സത്തയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാശ്രയ ദോഷം, സത്തയിൽ സത്തയിരിക്കുന്നു എന്ന് പറയുന്നത് നടക്കാത്ത ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് അതിന് ആത്മാശ്രയം എന്ന് പറയുന്നത് ദോഷം. ഞാൻ എന്റെ തോളിൽ ഇരിക്കുന്നു എന്ന് പറയുന്നു, എനിക്ക് മേശപ്പുറത്തിരിക്കാം, പക്ഷെ ഞാൻ എന്റെ തോളിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. എനിക്ക് എന്റെ തോളിലിരിക്കാൻ ഒക്കത്തില്ല, അതാണ് ആത്മാശ്രയ ദോഷം. അസതി സത്ത, അസത്തായ പ്രപഞ്ചത്തിൽ സത്തയുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ, കാരണം പ്രപഞ്ചം അസത്താണല്ലോ, അസംഭവ ദോഷ അസംഭവ ദോഷം വരും. ആകാശകുസുമം അസത്താണ്, അങ്ങനെയൊന്നുമില്ല. ആകാശകുസുമം എന്ന് പറയുന്നൊന്നുമില്ല. ഭൂമിയിലും മരങ്ങളിലും വള്ളികളിലും എല്ലാം പുഷ്പമുണ്ട്, പക്ഷെ ആകാശത്തിൽ പുഷ്പം ഇരിക്കത്തില്ല. അങ്ങനെ എന്താണ് ഇല്ലാത്തതായ ആകാശത്തിൽ ആകാശപുഷ്പത്തിൽ തേനുണ്ട് മണമുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അസംഭവം. ആകാശ പുഷ്പമേ ഇല്ലാത്തതാണ്, അതിൽ തേനുണ്ട് എന്ന് പറഞ്ഞാൽ അസംഭവം, അതാണ് അസംഭവം എന്ന് പറയുന്നത്. സംഭവിക്കത്തില്ല, സംഭവിക്കാത്ത കാര്യം പറയുന്ന അസംഭവം, അതൊരു ദോഷമാണ്. ആകാശപുഷ്പം മണക്കുന്നു എന്ന് പറഞ്ഞാൽ അസംഭവമാണ്, കാരണം ആകാശപുഷ്പം ഇല്ലാത്തതാണ്, അതിനെങ്ങനെ മണം വരും? പ്രപഞ്ചം ഇല്ലാത്തതാണ്, ഇല്ലാത്തതിൽ സത്യമുണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും? അപ്പൊ ഇങ്ങനെ ഒരർത്ഥം പറയുമ്പോഴും നമുക്ക് എന്താണ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചതെന്നുള്ളത് മനസ്സിലാവും. ബ്രഹ്മത്തിന് മാത്രമേ സത്തയുള്ളൂ, പ്രപഞ്ചത്തിന് സത്തയില്ല. പ്രപഞ്ച അസത്താണ്, ബ്രഹ്മസത്താണ് എന്നാണ് ഇത് പറയുന്നത്. അത് അദ്വൈത സിദ്ധാന്തമാണ്. ബ്രഹ്മം ബ്രഹ്മസത്യം ജഗത് മിഥ്യം, അത് തന്നെ പറയുന്നു. ബ്രഹ്മത്തിന് മാത്രമേ ഉണ്മ നിലനിൽക്കുള്ളൂ, പ്രപഞ്ചത്തിന് അതില്ല. ബ്രഹ്മസത്താണ്, പ്രപഞ്ചം അസത്താണ്. ഏകസ് ഏവ സത്ത, ഒന്നിനു മാത്രമേ സത്തയുള്ളൂ, ബ്രഹ്മത്തിന് മാത്രം. ബ്രഹ്മത്തിനെ സത്തയുള്ളൂ എന്ന് പറയുന്നിടത്ത് ഒരു ചെറിയ പ്രശ്നമാണ്. അങ്ങനെ പറയുന്നിടത്ത് എന്താണ് ആ പ്രശ്നം? അങ്ങനെ പറയാൻ വേണമെങ്കിൽ സാധാരണ സത്ത തന്നെയാണ് ബ്രഹ്മം. അപ്പൊ പിന്നെ ബ്രഹ്മത്തിൽ സത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കണം. ബ്രഹ്മത്തിൽ സത്ത എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ബ്രഹ്മം തന്നെയാണ് സത്തം എന്നൊക്കെ വ്യാഖ്യാനിക്കും. വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാം. അങ്ങനെ ഒരു പ്രയോഗം, അതിനാൽ ഗൗണപ്രയോഗം എന്ന് പറയും. രാഹുശിര എന്ന് പറയും, രാഹുവിന്റെ ശിരസ്. രാഹുവിന്റെ ശിരസ് എന്ന് പറഞ്ഞാൽ രാഹുവാണ് ശിരസ്. ശിരസിനെയാണ് രാഹു എന്ന് പറയുന്നത്. രാഹുവിന്റെ പടം കണ്ട അറിയാം, അതിലൊരു തലയുണ്ട്. ആ തലയെന്ന് പറയുന്നതാണ് രാഹു ശിര. അല്ല, രാഹുവിന്റെ ശിരസല്ല, രാഹു വേറെ, അതിന്റെ ശിരസല്ല. പക്ഷെ രാഹു ശിരസാണെങ്കിലും രാഹുവിന്റെ ശിരസ് എന്ന് പറയുന്ന പോലെ ഇങ്ങനെ പറയാം. ബ്രഹ്മത്തിന്റെ സത്ത എന്ന് പറയുന്നത് സാധാരണ സംഭാഷണത്തിൽ പറയുന്നതാണ്. അതുകൊണ്ടതൊരു വലിയ ദോഷമെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഏകൈവ സത്ത, സത്ത ഒന്നേ ഉള്ളൂ എന്നാണെങ്കിൽ അത് കുറച്ചുകൂടെ ശരിയാണ്. അങ്ങനെ ആയിരുന്നു എങ്കിൽ പറ്റും. ഏകസ്യ സത്ത എന്ന് പറയുന്നതിന് പേരെന്ത് പറയണം? ഏകൈവ സത്ത, സത്ത ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവർ പിന്നെ ദോഷമൊന്നും പറയാൻ. ഒരു പദ്യം നമ്മൾ വായിക്കുമ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ നമ്മളതിനെന്തെയും വ്യാഖ്യാനിച്ച് ശരിയാക്കും. അത് പറഞ്ഞ് ഇന്ന രീതിയിലാണ്, ഇന്ന ന്യായം അനുസരിച്ച്, ഇന്ന യുക്തി അനുസരിച്ചാണ്, ഗുണപ്രയോഗമാണ്, ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച് നമ്മൾ ശരിയാക്കാം. സാധാരണ വ്യാഖ്യാനം അതിന് വേണ്ടിയിട്ടാണ്. കുഴപ്പങ്ങളെല്ലാം കുഴപ്പമല്ലാതാക്കുന്നതിനാണ് വ്യാഖ്യാനം. പക്ഷെ കുഴപ്പമില്ലാതെ എഴുതുകയാണെങ്കിലോ അതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോ മനനമാലയിൽ ഏകൈവ സത്ത യദ്യന്യ വിദ്യതയ സൂപ്പ വർത്തത എന്നാണ് ആണ് ശരിയായിട്ടുള്ള പാഠം. ആദ്യത്തെ രണ്ടു വരി മനനമാലയിൽ എഴുതിയിരിക്കുന്നതാണ് കറക്റ്റ്. ഇതും വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്താം ഉണ്ടാന്ന് പറയുന്നില്ല, പക്ഷെ വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തുന്നതും ഉള്ളതുപോലെ എഴുതുന്നതും തമ്മിൽ വ്യത്യാസം. മന്നമാലയുടെ പാഠം ഇതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ അല്ലാതാണ് ശരി. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഏകൈവ സത്ത, സത്ത ഒന്നേ ഉള്ളൂ എന്നാണ്. അല്ല, ഒന്നിന് സത്തയുണ്ടെന്നല്ല പറയുന്നു, പിന്നെ എന്താണ് സത്ത? ഏക ഏവ സത്ത ഒന്നേ ഉള്ളൂ, ആ സത്ത തന്നെയാണ് ബ്രഹ്മം. അത് കറക്റ്റായിട്ടുള്ള ഒരു പ്രയോഗമാണ് അദ്വൈതത്തെ സംബന്ധിച്ച്. പിന്നെ ഈ വ്യത്യാസങ്ങൾ വരുന്നതുകൊണ്ട് പഴയകാലത്ത് പറയുന്നു, ഗുരു ഒന്നും എഴുതാറില്ല, പറഞ്ഞു കൊടുക്കും, ശിഷ്യന്മാർ എഴുതിയെടുക്കും. പൊതുവെ അങ്ങനെയാണ്. പിന്നെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ ഇല്ല എന്നൊന്നും നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റില്ല. പൊതുവെ ഒരു രീതി അതാണ്, പറഞ്ഞു കൊടുക്കും, അടുത്തിരിക്കുന്നവർ എഴുതിയെടുക്കും. അത് മറ്റുള്ളവർ പകർത്തിയെടുക്കും. പകർത്തിയെടുക്കുമ്പോൾ അത് പലതാണ്, പ്രിന്റിംഗ് എല്ലാം വളരെ കുറവാണ്. ഇനി പ്രിന്റ് ചെയ്താലും വരുന്ന കുഴപ്പം, അന്നത്തെ പ്രിന്റിംഗിൽ ഒരുപാട് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും, അത് പിന്നെ വേറെ പ്രശ്നമാണ്. പ്രിന്റ് ചെയ്താലും അത് ശരിയായിക്കൊള്ളണമെന്നില്ല, പ്രിന്റിംഗ് മിസ്റ്റേക്കുകൾ ഒരുപാട് വരും. കാരണം ഈ വിഷയമായിട്ടും ഇത്തരം ഭാഷയുമായിട്ടൊന്നും വലിയ പരിചയമില്ലാത്തവരാണ് പ്രൂഫെല്ലാം നോക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രിന്റിംഗ് മിസ്റ്റേക്ക് വരും. പിന്നെ വ്യാഖ്യാനിക്കുന്നവർ ഇതെല്ലാം കൂടെ ഇട്ട് വ്യാഖ്യാനിക്കുന്നു, ഇത് കിട്ടിയനുസരിച്ചല്ലേ വ്യാഖ്യാനിക്കാൻ പറ്റും. അപ്പോ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ഏകൈവ സത്ത എന്നാണെങ്കിൽ ഓക്കെ, സത്ത ഒന്നേ ഉള്ളൂ, അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. എന്നാലേ ബാക്കി വരുന്നതൊക്കെ ശരിക്കും യോജിക്കത്തുള്ളൂ. ഇങ്ങനെ വന്നാൽ യതി അന്യാ വിദ്യതേ, യതി അന്യാ സത്ത വിദ്യതേ, മറ്റൊരു സത്ത ഉണ്ടെങ്കിൽ അസൗ അസത്ത ക്വ വർത്തത, എവിടെയാണ് നിലനിൽക്കുന്നത്? കറക്റ്റാണ്, അതിനകത്ത് ദോഷം എടുത്ത് പറയാൻ പറ്റില്ല. എന്താണ് സത്ത ഒന്നേ ഉള്ളൂ. രണ്ടാമതൊരു സത്ത ഉണ്ടെങ്കിൽ ആ സത്ത എവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാല് ഈ പദ്യത്തിന് ശരിക്കുള്ള അർത്ഥം മനസ്സിലാകത്തുള്ളൂ. അപ്പൊ ഈ പദ്യം ശരിക്കും മനസ്സിലാകണമെങ്കിൽ, വ്യാഖ്യാനിക്കണമെങ്കിൽ മനനമാരയിലെ ഒന്നും രണ്ടും വരിയിൽ ഇങ്ങോട്ട് എടുക്കണം. അപ്പോ ഇങ്ങനെ വരും, എന്താണോ ഏകൈവ സത്ത, സത്ത ഏക ഏവ, അതൊരു സിദ്ധാന്തമാണ്. സത്ത ഏക ഏവ ഭവതി എന്നർത്ഥം, ഇവിടെ നിർത്തണം. സത്ത ഒന്നേ ഉള്ളൂ, ഒന്ന് മാത്രമേ ഉള്ളൂ എന്നാണ്. എരി അന്യാ വിദ്യതേ, രണ്ടാമതൊരു സത്ത അല്ലെങ്കിൽ മറ്റൊരു സത്ത ഉണ്ട് എങ്കിൽ അസൗ ആ സത്ത കോ വിദ്യത, എവിടെ കോ വർത്തത, എവിടെ നിലനിൽക്കും. ഈ ക്വാ എന്ന് പറയുന്ന പ്രയോഗം ശരിയാണെങ്കിൽ കോ ശബ്ദത്തിന്റെ അർത്ഥം എവിടെ എന്നാണ്. അത് ശരിയാണോന്നുണ്ടെങ്കിൽ ഈ വരി അനുസരിച്ച് അർത്ഥം പറഞ്ഞാലേ ശരിയാവും. ആദ്യത്തെ ക്വാ എന്ന് പറയുന്നത് യോജിപ്പിക്കാൻ പ്രയാസമാണ്. ആദ്യത്തെ അനുസരിച്ചാണെങ്കിൽ അന്യസ്യ അസൗ, അന്യമായ പ്രപഞ്ചത്തിന് ഇത് ക്വ വിദ്യതി, പ്രപഞ്ചത്തിന് സത്ത എവിടെ ഇരിക്കുന്നു എന്ന് ചോദിക്കേണ്ട കാര്യമാണ്. അത് പ്രപഞ്ചത്തിൽ ഇരിക്കുന്നു, അവിടെ ക്വ ചേരത്തില്ല. പ്രപഞ്ചത്തിന് സത്ത എവിടെ ഇരിക്കുന്നു എന്ന് ചോദിക്കേണ്ട കാര്യമില്ല, കാരണം പ്രപഞ്ചത്തിൽ സത്ത അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് പ്രപഞ്ചത്തിൽ ഇരിക്കുന്നു. എന്താ കുഴപ്പം, ക്വാക്ക് പ്രത്യേകിച്ച് അർത്ഥമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, മറ്റൊരു സത്ത ഉണ്ടെങ്കിൽ ആ സത്ത എവിടെ ഇരിക്കും, അത് ആ ചോദ്യം ശരിയാണെന്നുകൊണ്ട് സത്തയായ ബ്രഹ്മമല്ലാതെ വേറൊന്നുമില്ല, പ്രപഞ്ചമില്ല, വേറൊന്നുമില്ല നിങ്ങൾ പറയണം. എന്താണോ ഒരു സത്ത കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അത് എവിടെ ഇരിക്കും, എന്നാലേ ഇനി വരുന്നതായിട്ട് യോജിക്കുന്നു. അസത്ത എവിടെ ഇരിക്കുന്നു എന്ന് പറയണം, കാരണം സത്ത ഒന്നേ ഉള്ളൂ. രണ്ടാമതൊരു സത്തയുണ്ടെങ്കിൽ അസത്ത എവിടെ ഇരിക്കും, പ്രപഞ്ചത്തിലെന്ന് പറയാൻ പറ്റില്ല, പ്രപഞ്ചം അസത്താണ്. അപ്പോ ആദ്യത്തെ രണ്ടു രീതി എങ്ങനെ മാറ്റണം, ഏകൈവ സത്ത യദ്യന്യ വിദ്യദേശവും വർത്തത, അങ്ങനെ. ഇനി മൂന്നും നാലും വരികൾ ഇതിലെഴുതിയിരിക്കുന്നതാണ് കറക്റ്റ്. ഏത് ദർശനമാല മനനമാലയിൽ മൂന്നും നാലും വരികളിൽ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ശരിയല്ല. അതർത്ഥം പറയാൻ പ്രയാസമാണ്, അത് ശരിക്കും പ്രിന്റിംഗ് മിസ്റ്റേക്കാണ്. അപ്പോ മൂന്നും നാലും ഇനി കിടക്കുന്നത് തന്നെ അർത്ഥം. ഇവിടെ എന്താണ് ചോദിക്കുന്നത്? സത്ത ഒന്നേ ഉള്ളൂ, രണ്ടാമതൊന്നുണ്ടെങ്കിൽ അത് എവിടെ എന്ന് ചോദിച്ചിട്ട് രണ്ടാമതൊരു സത്തയെ അംഗീകരിച്ചുള്ള ദോഷം പറയുന്നു. എങ്ങനെ സതി എവിടെയെന്ന് ചോദിച്ചല്ലോ, ആ സത്ത സതി അസ്ഥി ചേത്. അല്ലെങ്കിൽ യതി സത്ത സതി അസ്ഥി ചേതെന്നോ യതി എന്നോ ചേർക്കണം. സതി സത്ത അസ്ഥി ചേത് ആത്മാശ്രയ ദോഷ. സത്ത ഒന്നേ ഉള്ളൂ, ആ സത്തയിൽ സതി എന്ന് വെച്ചാൽ ആ ഏകമായിരിക്കുന്ന സത്തയിൽ, ബ്രഹ്മത്തിൽ സത്ത അസ്ഥി ചേത്. സത്തയിൽ സത്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്തയിൽ സത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്റെ തോടിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട്? സത്തയിൽ സത്തയുടെ ആവശ്യമില്ല, അത് സത്തയാണല്ലോ. സത്ത എന്ന് പറയുന്നത് എന്താണ്? അത് രണ്ടാമതൊരു സത്തയുടെ ആവശ്യമില്ല. സത്ത ബ്രഹ്മമാണ്, അതാണ് സത്ത. പിന്നെ രണ്ടാമതൊരു സത്ത അവിടെ എന്തിരിക്കുന്നു? ഇരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ സത്തയിൽ സത്തയിരിക്കുന്നു, ഞാൻ എന്റെ തോളിൽ ഇരിക്കുന്നു, നടക്കാത്ത കാര്യമാണ്. ആത്മാശ്രയം, ആത്മാ തന്നെ തന്നെ ആശ്രയിക്കുക, താൻ നിലനിൽക്കുന്നതിന് തന്നെ തന്നെ ആശ്രയിക്കുക. ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നു, അതിന് ഞാൻ ആശ്രയിക്കുന്ന കസേരയാണ്. ഞാനിവിടെ നിൽക്കുന്നു, അതിനാശ്രയിക്കുന്ന ഭൂമിയാണ്. ഞാൻ നിൽക്കുമ്പോഴോ ഞാൻ ഇരിക്കുമ്പോഴോ ഞാൻ എന്നെ തന്നെയല്ല ആശ്രയിക്കുന്നതെന്ന് വെച്ചാൽ, എന്റെ ഇരിപ്പിടമായിട്ട് ഞാൻ എന്റെ തലയോ എന്റെ തോളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. എന്റെ ഇരിപ്പിടം ഞാനാകത്തില്ല, എന്നിൽ നിന്ന് അന്യമായ ഒന്നിന് മാത്രമേ എന്റെ ഇരിപ്പിടമാകാൻ പറ്റൂ. ഉദാഹരണത്തിൽ പറയുന്നതാണ്. അല്ല, എന്റെ ഇരിപ്പിടം ഞാനെന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നമാണ്. എന്റെ ഇരിപ്പിടം ഒരിക്കലും ഞാനാകത്തില്ല. എന്നുകഴിഞ്ഞാൽ ആത്മാശ്രയ ദോഷം വരും. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നിടത്ത് വരുന്ന ചിന്താദോഷങ്ങളാണ് ഈ പറയുന്നത്. നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്തരം ദോഷങ്ങൾ ഒഴിവാക്കി വേണം ചിന്തിക്കുക. ഒരു സത്തിനെ അംഗീകരിക്കുകയും ഒരു സത്ത് പിന്നെ രണ്ടാമതൊരു സത്തുണ്ടെന്ന് പറയുകയും ചെയ്ത് അത് ആവശ്യമില്ലാത്തതായിരിക്കും. എന്തുകൊണ്ട് ആ സത്ത് എവിടെ ഇരിക്കുന്നു? ആ ആദ്യത്തെ സത്തിലാണെങ്കിൽ പിന്നെ എന്തിനാ രണ്ടാമത്തെ സത്തിന്റെ ആവശ്യം? ഒരു സത്ത് മതിയല്ലോ. പിന്നെ രണ്ടാമത് കോവിദ്യത എവിടെ ഇരിക്കുന്നു? അസതി സത്ത അസത്തിൽ സത്ത ഉണ്ട് എന്ന് പറഞ്ഞാൽ, അസത്ത് എന്ന് പറഞ്ഞാൽ സത്താശൂന്യമാണ്, സത്തയില്ലാത്ത ഒന്നാണ്. സത്താശൂന്യം എന്നുള്ളൊരു സങ്കല്പം, അതാണ് അസത്ത്. ഇതാ ഇത് അസത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിനെടുത്ത് കാണിക്കാൻ പറ്റില്ല. സത്താശൂന്യം എന്ന് നമുക്ക് സങ്കല്പിച്ചാൽ അങ്ങനെ സങ്കല്പിക്കുന്ന ഒന്നിൽ സത്തയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അസംഭവമാണ്. കാരണം സത്താ ശൂന്യത്തിൽ പിന്നെ ഇങ്ങനെ സത്ത ഇവിടെ രണ്ടെണ്ണയുള്ളൂ. ഒന്ന് സത്താ ബ്രഹ്മം, മറ്റൊന്ന് സത്താശൂന്യം. സത്തായ ബ്രഹ്മത്തിൽ സത്തക്കിരിക്കാൻ പറ്റില്ല, സത്താശൂന്യത്തിനും സത്തക്കിരിക്കാൻ പറ്റില്ല. കാരണം സത്തയുടെ ശൂന്യമാണ്. ശൂന്യത്തിൽ പിന്നെ ഇങ്ങനെ സത്തയായിരിക്കും. കാരണം അത് ഈ സത്തയിരുന്നു കഴിഞ്ഞാൽ അത് സത്താശൂന്യമാകത്തിന്റെ സത്താണ്. സത്തയിൽ സത്തിരുന്ന സത്ത ഇരട്ടിക്കുവാൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? സത്ത എന്ന് പറയുന്നത് ഏകമാണ്, രണ്ടിന്റെ ആവശ്യമില്ല. സത്തയെ സംബന്ധിച്ച് സത്താശൂന്യത്തിൽ സത്തയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. കാരണം സത്താശൂന്യത്തിൽ സത്തയിരിക്കില്ല, എന്നാൽ പിന്നെ സത്താശൂന്യം ഇല്ല, അസംഭവം, സംഭവിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് പ്രപഞ്ച സത്താശൂന്യമാണ്, അസത്ത് ബ്രഹ്മസത്തയാണ്. ഇങ്ങനെ മനസ്സിലാക്കുക, അതാണ് അപവാദം. അതാണ് പ്രപഞ്ചത്തെ നിഷേധിക്കുന്നത്. ബ്രഹ്മസത്ത മാത്രമേ ഉള്ളൂ. ബ്രഹ്മസത്ത എന്ന് വെച്ചാൽ ബ്രഹ്മത്തിന്റെ സത്വമല്ല, ബ്രഹ്മത്തിന്റെ സത്തയല്ല, പിന്നെ എന്താണ്? ബ്രഹ്മമാകുന്ന സത്വം. ഇപ്പൊ പ്രപഞ്ചം അത് അസത്താണ്. അസത്ത് എന്ന് പറഞ്ഞാൽ അപവാദം, അതിനെ നിഷേധിക്കുന്നു. ഇങ്ങനെയാണ് അദ്വൈതി ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്നത് വ്യാഖ്യാനിക്കുക. ഇതാണ് ഒരു വ്യാഖ്യാനം. പലതരത്തിൽ വ്യാഖ്യാനിക്കുക, ഇതൊരു വ്യാഖ്യാനം. ഇവിടെയൊക്കെ ഉപയോഗിക്കുന്ന എന്താണ്? എന്താണ് ഉപയോഗിക്കുന്നത്? ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്ന സിദ്ധാന്തത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യുക്തികൾ പ്രയോഗിക്കുകയാണ്. മനസ്സിലായോ? ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്നത് യുക്തിയിലൂടെ സമർത്ഥിക്കുന്ന കാര്യമാണ്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ യുക്തി ശരിയാണ്. യുക്തി ശരിയാണ്, അത് തന്നെ സിദ്ധാന്തം. അപ്പൊ ബ്രഹ്മം എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ എനിക്ക് പിടികിട്ടി എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? എങ്ങനെ എന്ന് പോരാ എന്ന് പറഞ്ഞാൽ പോരെ? കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞ ആ ബ്രഹ്മത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ബ്രഹ്മം എന്താണെന്ന് പിടികിട്ടിയോ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? ബ്രഹ്മത്തെ മനസ്സിലാക്കി നിങ്ങൾ മനനം ചെയ്യും, യുക്തി വിചാരം ചെയ്യും. അത് കഴിഞ്ഞ് ബ്രഹ്മത്തെ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ അതിന് ഒരു അർത്ഥമേ ഉള്ളൂ. എന്താണോ ഈ പറയുന്ന സിദ്ധാന്തത്തെ സമർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന യുക്തി മനസ്സിലായി എന്നേ ഉള്ളൂ. ബ്രഹ്മത്തെ സമർത്ഥിക്കുന്ന യുക്തി അത് മനസ്സിലായി. യുക്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ യുക്തി മനസ്സിലാകുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? ബ്രഹ്മത്തെ മനസ്സിലാക്കുന്നു. ബ്രഹ്മത്തെ അല്ല നിങ്ങൾ മനസ്സിലാക്കുന്നു, പിന്നെ എന്താണ്? ബ്രഹ്മത്തെ വിശദീകരിക്കുന്ന യുക്തികൾ മനസ്സിലാകുമ്പോഴാണ് നമ്മൾ സമാധാനിക്കുന്നത്. എന്താണോ ബ്രഹ്മത്തെ കുറിച്ചുള്ള അറിവ് ഉണ്ടായി, ബ്രഹ്മത്തെ കുറിച്ചല്ല നിങ്ങൾ അറിയുന്നത്, പിന്നെ എന്തിനാണോ യുക്തിയാണ് അറിയുന്നത്. എല്ലായിടത്തും നിരന്തരം ഉപയോഗിക്കുന്നത് എന്താണ്? ആ യുക്തികളാണ്. ആ യുക്തികളെ ബോധ്യപ്പെടുമ്പോൾ നമ്മൾ ധരിക്കുന്നത് എന്താണ്? ബ്രഹ്മത്തെ ബോധ്യപ്പെട്ട് എന്ന് നമ്മൾ ധരിക്കുകയാണ്. ബ്രഹ്മത്തെ ബോധ്യപ്പെടാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? ബുദ്ധിക്ക് അപ്പുറമുള്ള കാര്യമാണ്. എന്നാലും നമ്മൾ എന്ത് ധരിക്കുന്നു? പിടി കിട്ടി എന്ന് പറയുന്നു. എന്ത് പിടി കിട്ടി? യുക്തി പിടി കിട്ടി, അത്രയേ ഉള്ളൂ. യുക്തിക്ക് അപ്പുറമൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഈ ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നവരെല്ലാം പറയുന്നേക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെന്തോ ബ്രഹ്മത്തെ അറിഞ്ഞിട്ടാ പറയുന്നത്. ഇവര് ബ്രഹ്മത്തെ അറിഞ്ഞിട്ടല്ല പറയുന്നത്, പിന്നെ എന്തറിഞ്ഞിട്ടാ പറയുന്നത്? ബ്രഹ്മസിദ്ധാന്തത്തെ സമർത്ഥിക്കുന്ന യുക്തികളെ മനസ്സിലാക്കിയിട്ട് ആ യുക്തിയെ വിശദീകരിക്കുകയാണ് കൂടുതൽ കൂടുതൽ. അപ്പൊ നമുക്ക് ആ യുക്തി പിടികിട്ടുമ്പോൾ നമുക്ക് തോന്നുന്നു എന്തിനെ പിടികിട്ടിയെന്ന്? ബ്രഹ്മത്തെ. ബ്രഹ്മത്തെ പിടികിട്ടുന്ന കാര്യമില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? അത് യുക്തി കൊണ്ട് പിടികിട്ടുന്ന കാര്യമല്ല. അത് സ്പഷ്ടമല്ല. നൈഷ തർക്കേണ മതിരാപനേയ ഉപനിഷത്ത് പറയും. ഈ അറിവെന്ന് പറയുന്നത് എന്താണ്? തർക്കേണ, ഈ യുക്തി കൊണ്ട് ഒരിക്കലും പറ്റില്ല, അറിയാൻ പറ്റില്ല. പക്ഷെ വിശദീകരണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ട് നമുക്ക് എന്താ തോന്നുന്നത്? സംഗതി മനസ്സിലായി. എന്ത് മനസ്സിലായി? യുക്തി മനസ്സിലായി. എത്രയോ അതുകൊണ്ട് ബ്രഹ്മത്തെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്തിൽ ശ്രദ്ധിക്കണം? യുക്തിയിൽ ശ്രദ്ധിക്കണം. അതിനെ തന്നെ തർക്കമെന്ന് പറയുന്നു. ഈ വരികളിലെല്ലാം അത് തന്നെയാണ് പറയുന്നത്. അപവാദം പ്രപഞ്ചത്തെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ നിഷേധിക്കുന്ന യുക്തികൾ അത് ആവർത്തിച്ച് വിശദീകരിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നു എന്നേ അർത്ഥം. അല്ലാതെ പ്രപഞ്ചത്തെ നിഷേധിച്ചു എന്ന് പറഞ്ഞ് പ്രപഞ്ചം എന്താ മറഞ്ഞു പോകുന്നു? 10 പദ്യങ്ങളിൽ പ്രപഞ്ചത്തെ നിഷേധിച്ചു, അപവദിച്ചു. ഈ 10 പദ്യങ്ങൾ നമ്മൾ മനനം ചെയ്യുന്നു, ചിന്തിക്കുന്നു, മനസ്സിലാക്കുന്നു, പ്രപഞ്ചം മറഞ്ഞു പോകുന്നു. പ്രപഞ്ചം പറഞ്ഞാൽ പിന്നെ നമ്മളില്ല, നമ്മുടെ നാക്കില്ല, പറയാൻ ആരുമില്ല, ചിന്തിക്കാൻ ബുദ്ധിയില്ല. ഒന്നുമില്ല. അങ്ങനെയൊന്നും സംഭവിക്കുന്നു. പക്ഷെ ആൾക്കാർ എന്താ ധരിക്കുന്നത്? യുക്തിയെ മനസ്സിലാകുമ്പോൾ എന്ത് ധരിക്കുന്നു? ബ്രഹ്മത്തെ അറിഞ്ഞു ധരിക്കുന്നു. ഇനി ഒരാൾക്ക് പറയാം, എന്താണ് മനനം ചെയ്യുമ്പോഴല്ല എന്താണ് നിധിധ്യാസനം? ധ്യാനിക്കുമ്പോൾ സമാധിയിൽ ബ്രഹ്മത്തെ അറിഞ്ഞു എന്ന് പറയും. സമാധിയിൽ ധ്യാനിക്കുമ്പോൾ ബ്രഹ്മത്തെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ഈ പദ്യങ്ങൾക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ടോ? പദ്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? വിചാരത്തിന് വേണ്ടിയിട്ടാണ്. സമാധിയിൽ വിചാരമില്ല. അപ്പോ അധ്യാരോപ അപവാദത്തിലൂടെ അല്ല മനസ്സിലാക്കുന്നു സമാധി എന്ന് പറയുമ്പോൾ. അത് മറ്റൊരു മാനസികമായ തലമാണ്. അവിടെ അധ്യാരോപമില്ല, അപവാദമില്ല. സമാധി അറിയുന്നു എന്ന് പറയുന്നു. സമാധി അറിയുന്നു എന്ന് പറഞ്ഞാൽ അതെന്താവും? അതൊരാളുടെ പ്രൈവറ്റ് കാര്യമാണ്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റുമോ? സമാധിയിലെത്തണ ഒരാൾ സമാധിയിലെത്തിയ ഓക്കെ, ഞാൻ സമാധി അറിഞ്ഞു എന്ന് പറയാം. അപ്പൊ സമാധിയുടെ കാര്യം ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. ഇത് മനനമാണ്, വിചാരമാണ്. അപ്പൊ സമാധി ബ്രഹ്മത്തെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അതാ പറയുന്ന ആളിന്റെ സ്വകാര്യത, അത്രയോ. വേറെ ആർക്കും അത് ഇടപെടാൻ പറ്റില്ല. മനനം എന്ന് പറഞ്ഞാൽ ആർക്കും ആകാം. മനനത്തിൽ ബ്രഹ്മത്തെ മനസ്സിലായി എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ആ യുക്തിയെ മനസ്സിലായി. ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ പദ്യത്തിന്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ മനനമാലയിൽ ആദ്യത്തെ 2 വരിയും ദർശനമാലയിലെ അവസാനത്തെ 2 വരിയും കൂടെ ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ ഉത്തരം വളരെ സ്പഷ്ടം. അല്ലെങ്കിലും അതിനെ വ്യാഖ്യാനിച്ച് ഒരർത്ഥം കൊടുക്കാം, പക്ഷെ അത് കുറച്ച് ക്ലിഷ്ടമാണ്. രണ്ടു തരത്തിലുള്ള അർത്ഥവും മനസ്സിലാക്കി വരുമ്പോഴേ ശരിയായിട്ടുള്ള പദ്യം ഏതാണെന്നും ശരിയായ അർത്ഥം ഏതാണെന്നും നമുക്ക് മനസ്സിലാക്കും. രണ്ടും മനസ്സിലാക്കണം. ദർശനമാലയിലൂടെയുള്ള അർത്ഥത്തെ മനസ്സിലാക്കണം, മനനമാലയുടെ സഹായത്തോടു കൂടി വരുന്ന അർത്ഥവും മനസ്സിലാക്കണം. രണ്ടു തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അപ്പോഴാണ് മനസ്സിലാകുന്നത് മനനമാല ഇല്ലാതെ ഇതിന്റെ അർത്ഥം വ്യക്തമല്ല എന്ന് മനസ്സിലാകും. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും വ്യാഖ്യാനിക്കാം. ഗുരുവിന്റെ അടുത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചെന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുമായിട്ടാണ് ചെല്ലുകയാണെങ്കിൽ ഗുരുവാകും, അങ്ങനെയാണ് അങ്ങനെയാകാം ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ. അതാണ് ഗുരുവിന്റെ ഒരു രീതി. ഗുരു സ്വയം കാര്യങ്ങളെ വിശദീകരിക്കുകയാണെങ്കിൽ അവിടെ കൃത്യമായിട്ട് പറയും. പക്ഷെ മറ്റുള്ളവർ പ്രശ്നവുമായിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അറിവിനെ അങ്ങ് അംഗീകരിച്ചോളും, അതിന് വലുതായി ഗുരു ഇടപെടത്തില്ല. നിങ്ങൾ അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ അത് ശരി എന്നുള്ള രീതിയിൽ സംസാരിക്കും. അല്ലെങ്കിൽ കൂടി വന്നാൽ ചോദിക്കും അത് അങ്ങനെയാണോ എന്ന് ചോദിക്കും. ഇങ്ങനെയുള്ള വിവാദമുള്ള കാര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ പൊതുവെ ഗുരു അതിൽ പക്ഷം പിടിക്കില്ല, പക്ഷം പിടിച്ച് നിൽക്കത്തില്ല. എന്നാൽ ചില സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഗുരു എന്ത് ചെയ്യും, കൃത്യമായി തന്റെ ഉത്തരം പറയുകയും ചെയ്യും. ഞാൻ ചോദിക്കരുത്, പറയരുത്, വിചാരിക്കരുത് എന്നൊക്കെ പറയുന്നത് കൃത്യമായി തന്റെ നിലപാട് തന്നെ പറയും. മദ്യം ഉണ്ടാക്കരുത്, കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞ അവിടെയും കൃത്യമായ നിലപാട് പറയും. അതിലൊക്കെ ഗുരു കൃത്യമായ നിലപാട് പറഞ്ഞു, സാമൂഹ്യമായ വിഷയങ്ങൾ. പക്ഷെ മറ്റു പല കാര്യങ്ങളിലും വിവാദം ആയിട്ട് രണ്ട് ഗ്രൂപ്പ് വരെയാണെങ്കിൽ രണ്ടുപേരെയും പിണക്കാത്ത രീതിയിലോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചവരെ അത് കാരണം എന്തെന്ന് വെച്ചാൽ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് പോയി അഭിപ്രായം പറഞ്ഞാൽ രണ്ടുപേരും മാറത്തില്ല. ഗുരുവൊക്കെ ശരിയാണ്, വരുന്നവര് സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിന്നിട്ടാണ് വരുന്നത്. അപ്പൊ പിന്നെ ഏതെങ്കിലും ഒരു പക്ഷത്ത് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഒരുമിപ്പിക്കാൻ പറ്റില്ല. രണ്ടു കൂട്ടരും ഒരു അഭിപ്രായത്തിൽ യോജിക്കില്ല എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരും എങ്ങനെയെങ്കിലും പിരിച്ചുവിടാനേ നോക്കും. പൊതുവെ ഗുരുവിന്റെ സംഭാഷണത്തിൽ കാണുന്ന ഒരു രീതിയാണ്. എല്ലാ വിഷയങ്ങളിലും ഒരുപോലെയല്ല, ഓരോ സന്ദർഭം അനുസരിച്ചിട്ട് കാണാറുണ്ട്. ഈ പദ്യത്തിന്റെ അപവാദം ഇങ്ങനെ മനസ്സിലാക്കണം. ബ്രഹ്മത്തിനെ ബ്രഹ്മമാണ് സത്ത, പ്രപഞ്ചം സത്തല്ല എന്ന് മനസ്സിലാക്കണം. എന്ന് പറയുമ്പോൾ അത് പ്രപഞ്ചത്തിന്റെ നിഷേധമാണ്. ബ്രഹ്മത്തെ നിഷേധിക്കാൻ കഴിയത്തില്ല. പ്രപഞ്ചം അധ്യാരോപമാണ്, ആരോപിച്ചതാണ്, അതുകൊണ്ട് തന്നെ നിഷേധിക്കും. അങ്ങനെ തന്നെ വേറൊരു വ്യാഖ്യാനത്തിൽ പറയുന്നത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നൊക്കെ പറയുന്നത് അത് തന്നെയാണ്. ഇവിടെ അസത്വം എന്ന് പറഞ്ഞു എന്നുള്ള വ്യത്യാസം ഞാൻ കഴിഞ്ഞു. നാളെ അറിയാം. നാളെ അറിയാം. അതൊക്കെ ശരിയാണ്. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. ഇതിന്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കും. ശരിയെന്നാ.